ഇങ്ങോട്ട് വന്ന ഒരു വഴിയുണ്ടല്ലോ അത് മറന്നു. അവിടെ വരാൻ വന്ന വഴി ബാനത്തിലേക്ക് വന്നെങ്ങനെ അവിടെ തുര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഇവിടെ വന്നത്. തുര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരഭാഗത്തോടെ ഇവിടെ എത്തിയത്. തുര്യത്തെ കുറിച്ച് വേറെ എവിടെ ചർച്ച ചെയ്ത്? മഞ്ചേരിയോഞ്ചകത്തിൽ വന്നു. അതിനു മുമ്പ് ഇങ്ങോട്ട് വന്നപ്പോ അതിനു മുമ്പ് തുര്യൻ എന്ന് പറയുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് കറങ്ങി കറങ്ങി ഇവിടെ എത്തിയത്. അതിനു മുമ്പ് ഒരിടത്തും ചർച്ച ചെയ്തില്ലേ? ആത്മോദേശത്തി വന്നായിരുന്നു. ആത്മോദേശത്തി ചർച്ച ചെയ്തില്ലേ? ഒന്നും ഓർമ്മയില്ല. ഇവിടെ എന്താണ് മുനിചര്യ വഞ്ചകത്തിൽ പോയി? ഉപദേശത്തിലാണ് തുടങ്ങിയത്. അപ്പോഴാണ് മാണ്ഡൂക്യോപനിഷത്തിലെ തുര്യനെ കുറിച്ച് ചർച്ച ചെയ്തത്. തുര്യബോധമാകും. വേറെയുണ്ട് ചർച്ച ചെയ്തായിരുന്നു. സ്ഫുടമറിയുന്നത് തുല്യ ബോധമാകും. അത് ചർച്ച ചെയ്ത തുര്യനെ കുറിച്ചുള്ള ചർച്ച ആത്മോദേശത്തെ എവിടെയൊക്കെ ചർച്ച ചെയ്ത്? തുര്യനെ കുറിച്ച് ഇവിടെന്നാണ് ഇവിടെ എത്തിയത്. തുര്യൻ എന്ന് പറയുന്ന തത്വം, ആ തുര്യനെ കുറിച്ചുള്ള ഞാൻ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തുര്യെന്ന് പറയുന്ന തത്വം തുര്യത്തിനെ തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഇവിടെ വിശേഷിച്ച് പറയുന്നത് അതിന്റെ ഭാനം, അതായത് അതിന്റെ ജ്ഞാനം. തുര്യൻ തുര്യന്റെ ജ്ഞാനം ഇരുണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? തുര്യജ്ഞാനം എന്ന് പറയുന്നത് വൃത്തിജ്ഞാനം. മറ്റേതൊരു ജ്ഞാനവും പോലെ തന്നെ തുര്യജ്ഞാനവും ഒരു വൃത്തിജ്ഞാനം. തുര്യ തത്വം എന്ന് പറയുമ്പോൾ അതൊരു വൃത്തിജ്ഞാനമല്ല, ആ തത്വം നിരുപാധികമായ തത്വമാണ്, ജ്ഞാനവേകം. ഒന്ന് തന്നെ രണ്ടായിട്ടാണ്, നിരുപാധികവും സ്വാഭാവികവും. അപ്പൊ നിരുപാധികമായ തത്വമാണ് ബ്രഹ്മം അല്ലെങ്കിൽ തുര്യം എന്ന് പറയുന്നത്. തുര്യജ്ഞാനം എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള അറിവ്, തുര്യ തത്വത്തിനെ കുറിച്ചുള്ള അറിവ്. രണ്ടും ഒന്നാണോ രണ്ടാണോ? ഒന്ന് തന്നെ. അത് ഒന്നാവുന്ന എങ്ങനെ? അനന്യത്വ യുക്തി, അനന്യത്വ യുക്തി എന്ന് പറയും. മൃത്തിൽ നിന്നുണ്ടാകുന്ന പാത്രം, മണ്ണിൽ നിന്നുണ്ടാകുന്ന പാത്രം മണ്ണ് തന്നെ, അതാണ് അനന്യത്വ യുക്തി. ആ യുക്തി അനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന എന്താണോ, മണ്ണിൽ നിന്നുണ്ടായ എല്ലാ പാത്രങ്ങളും മണ്ണ് തന്നെ. ആ അനന്യത്വ യുക്തി അനുസരിച്ച് അന്യമല്ല ഒരു കാര്യവും, അതിന്റെ ഉപാദാനത്തിൽ നിന്ന് അന്യമല്ല. അങ്ങനെ കാര്യം കാരണത്തിൽ നിന്ന് വേറെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മൺപാത്രം ഉണ്ടാക്കുന്നവൻ കാരണമാണ്, അതിൽ നിന്ന് വേറെയാണ് പാത്രം. എല്ലായിടത്തും അത് കാര്യകാരണങ്ങളിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഉപാദാന കാരണത്തിൽ നിന്ന് കാര്യം വേറെയല്ല എന്നുള്ളത് യുക്തിയിലൂടെ മനസ്സിലാക്കുമ്പോൾ വേറെയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. കാരണം മൺപാത്രം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മണ്ണുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, മണ്ണുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മൺപാത്രം കൊണ്ടും ചെയ്യാൻ പറ്റില്ല. മണ്ണ് വേറെ മൺപാത്രം വേണമെന്ന് നമുക്ക് പറയാം. പക്ഷെ അനന്യത്വ യുക്തി അനുസരിച്ച്, അത് അന്യമല്ല എന്നുള്ള യുക്തി അനുസരിച്ച് ചിന്തിക്കുമ്പോൾ മൺപാത്രം മണ്ണിൽ നിന്ന് വേറെയല്ല. അതുപോലെ ബ്രഹ്മത്തിന്റെ തുര്യന്റെ പ്രകാശം അത് തന്നെയാണ് തുര്യജ്ഞാനം. വേറെ ഒരു സ്ഥലത്ത് നിന്നും വരാൻ കഴിയില്ല, തുര്യനിൽ നിന്ന് തന്നെ അത് വരണം. സൂര്യന്റെ പ്രകാശം സൂര്യനിൽ നിന്നുണ്ടാകാൻ വേറെ നിന്ന് വരാൻ പറ്റില്ല. അപ്പൊ തുര്യന്റെ പ്രകാശവും തുര്യനിൽ നിന്ന് തന്നെ വരണം. സൂര്യൻ എന്ന് പറയുന്ന പ്രകാശ സ്വരൂപമാണ്, അതുകൊണ്ട് സൂര്യന്റെ പ്രകാശവും ആ പ്രകാശം തന്നെ. അല്ല, തുര്യൻ ജ്ഞാനസ്വരൂപമാണ്, അതുകൊണ്ട് തുര്യന്റെ പ്രകാശവും ജ്ഞാനം തന്നെ. അതിന് അനന്യത്വ യുക്തി എന്ന് പറയുന്നതാണ്. അതനുസരിച്ച് തുര്യ ജ്ഞാനം തുര്യൻ തന്നെ ചിന്തിച്ചു മനസ്സിലാക്കേണ്ട. അങ്ങനെ പിന്നെ അതിന്റെ തത്വം പരിശോധിച്ചാലോ, തുര്യൻ എന്ന് പറയുന്നത് നിരുപാധികമായിരിക്കുന്നു, നിരുപാധികമായ ജ്ഞാനം. തുര്യജ്ഞാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ജ്ഞാനം. അവിടെ എന്താണ് ഉദാ ഉപാധി എന്ന് പറയുന്നത്? മനസ്സൊന്നോ ബുദ്ധിയൊന്നോ അന്ധക്കരണമെന്നോ ചിത്തവൃത്തിയെന്നോ എന്ത് പറഞ്ഞാൽ ഒരു ഉപാധി എവിടെ വന്നു? ചിലടത്ത് മായ എന്നും പറയും, ചിലടത്ത് അവിദ്യ എന്നും പറയും, ചിലടത്ത് ഇതിലൊക്കെ വ്യത്യാസത്തോട് പറയും, ചിലടത്ത് ഒന്നാണെന്ന് പറയും. എന്തായാലും അവിടെ ഒരു ഉപാധി വന്നു, തുര്യജ്ഞാനമായി. ഇവിടെ പറയുന്നത് ആ തുര്യജ്ഞാനം എന്ന് വെച്ചാൽ തുര്യനെ കുറിച്ചുള്ള ജ്ഞാനം. അത് തുര്യനെ പോയ പരമാർത്ഥമല്ല, തുര്യം പരമാർത്ഥമാണ്. തുര്യനെ പോലെ പരമാർത്ഥമല്ല ആ തുര്യനെ കുറിച്ചുള്ള ജ്ഞാനം. അതൊന്നും തുര്യനെ അറിയുന്നു എന്ന് പറയും. തുര്യനെന്ന് പറയുന്നത് സ്വയം അറിവാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ, അഹം ബ്രഹ്മേതി ഭാനം എന്ന് പറയുന്നത് തുര്യനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോ തുര്യനെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പം ആ അറിവ് എന്തായാലും നിരുപാധികമായ ആ തുര്യനെ പോലെ അത് സത്യമല്ല. ഇത് അനന്യത്വ യുക്തിയിലല്ല പറയുന്നത്, തുര്യന്റെ അറിവ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. അത് സത്യമല്ല. തുര്യനെ അറിയുന്ന അറിവ് സത്യമല്ല. തുര്യനെ സംബന്ധിച്ചുള്ള അറിവ് സത്യമല്ല. കാരണം ഇതാണ് തുര്യൻ, തുര്യനെ സംബന്ധിച്ച അറിവ്. പിന്നെ അറിവിന് വിഷയമാകുന്ന തുര്യൻ നിരുപാധികമായ തുര്യനല്ല, അറിവിന് വിഷയമായിരിക്കുന്ന തുര്യൻ, അത് സത്യമാകത്തില്ല. എന്തുകൊണ്ട്? അറിവിന് വിഷയമാകുമ്പോൾ അത് സ്വാഭാവികമായി തത്വം തന്നെ, പക്ഷെ അത് തന്നെ എപ്പോഴും നിരുപാധികമായി സ്വാഭാവികമായി ഇരിക്കുന്നു. നിരുപാധികമായ രൂപം എന്ന് പറയുമ്പോൾ അത് കേവല അറിവായിരിക്കും. അത് ഒരറിവിന് വിഷയം ആകുന്നില്ല. പക്ഷെ തുര്യനെ അറിയുന്നു, അഹം ബ്രഹ്മ എന്ന് പറയുമ്പോൾ എന്തോ അങ്ങനെ അറിവിന് വിഷയമാകുന്ന തുര്യൻ സ്വാഭാവികനായി, സ്വാഭാവികമായ അസത്യമായി. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്? നിരുപാധികമായിരിക്കുന്ന ആ ചൈതന്യം തുര്യൻ ഒരിക്കലും അറിവിന് വിഷയം ആകുന്നില്ല. അറിവിന് വിഷയമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയമല്ല എന്നതിനെ മനസ്സിലാക്കണം. അങ്ങനെ ഒരു തുര്യനെ കുറിച്ച് പറയുമ്പോഴോ നിരുപാധികമാണ് എന്ന് പറയുമ്പോഴും ആ തുര്യന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോഴും എല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് അറിവിന് വിഷയമല്ല, എന്നാൽ അറിയുന്നുണ്ട്. അതാണ് രണ്ട് സംഭവിക്കുന്നുണ്ട്. അറിവിന് വിഷയമല്ലാത്ത ഒന്നിനെ അറിയും. അറിവിന് വിഷയമല്ലാത്ത ഒന്നിനെ അറിയുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി തന്നെ അറിയും. സ്വാഭാവികമായി അറിയും. അത് തുര്യന്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപാധികളെ ആശ്രയിക്കേണ്ടി വരും. നിരുപാധികമായിരിക്കുന്ന ഒരു തത്വത്തെ ഉപാധികളിലൂടെ അറിയാൻ പറ്റും. ഇപ്പൊ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശമാണ്, നല്ല പ്രകാശമാണ്. പക്ഷെ കണ്ണെന്ന് പറയുന്ന ഒരു ഉപാധി ഉണ്ടെങ്കിലേ അതിനെ കാണാൻ പറ്റും. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അന്ധനെ സംബന്ധിച്ച് സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകാശത്തെ അവനൊരിക്കലും അനുഭവിക്കാനേ പറ്റത്തില്ല. ഈ പ്രപഞ്ചം മൊത്തം അങ്ങനെയാണ്. ജീവന്റെ എല്ലാ വ്യവഹാരവും അങ്ങനെയാണ്. ഉപാധികളെ ആശ്രയിച്ച് നടക്കത്തുള്ളൂ. വന്ദനെ സംബന്ധിച്ച് പ്രകാശമേ ഇല്ല. പ്രകാശം എന്ന് പറയുന്നൊരു സാധനം അവന്റെ അനുഭവത്തിലേ ഇല്ല. അപ്പോൾ കണ്ണെന്ന് പറയുന്ന ഉപാധി ഉണ്ടെങ്കിൽ എത്ര പ്രകാശിക്കുന്ന സൂര്യനെ ഒരാൾക്ക് കാണാൻ പറ്റും. അതാണ് അറിവ് എല്ലാം എപ്പോഴും സ്വാഭാവികമായിരിക്കുന്നത്, പലതിനെ ആശ്രയിക്കുന്നത്. ഉള്ളിലും പുറമെയുള്ള എല്ലാ വിഷയങ്ങളും അറിയുമ്പോഴും നമ്മൾ പല ഉപാധികളെ സ്വീകരിക്കുന്നു. വായു ഇവിടെ ഉണ്ട് നമുക്കറിയാം, പക്ഷെ അതിന് നിറം ഇല്ലാത്തതുകൊണ്ട് അതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതുണ്ടെന്നുള്ളത് നമുക്കല്ലാതെ അറിയാൻ പറ്റുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ അനുഭവങ്ങളും നമുക്കുണ്ടാകുന്ന പല ഉപാധികളിലൂടെയാണ്. കണ്ണിലൂടെ നമുക്കൊരു വസ്തുവിനെ അറിയാം, പക്ഷെ ചെവിയിലൂടെ അതിനെ അറിയാൻ പറ്റുന്നില്ല. ചെവിയിലൂടെ അറിയുന്നതിന് കണ്ണിലൂടെ അറിയാൻ പറ്റുന്നില്ല. ഇതാണ് സ്വാഭാവികമാണ് അറിവിന്റെ പ്രത്യേകത. പ്രപഞ്ചത്തിൽ ഏത് കാര്യങ്ങളും അറിയുന്നതും അതൊരു പരിമിതിയാണ്. നമ്മളെത്ര ബുദ്ധിമാനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ശരി, നമ്മുടെ അറിവ് ഇങ്ങനെ പരിമിതമായാണ് പ്രപഞ്ചത്തിൽ ഏതിനെ സംബന്ധിച്ച് അറിയുന്നത്. ചെവി കൊണ്ട് അറിയേണ്ടതിനെ കണ്ണുകൊണ്ട് അറിയാൻ പറ്റും, പറ്റുന്നില്ല. വിഭിന്ന ഉപാധികളിലൂടെ വിഭിന്ന തരത്തിൽ അറിയുന്നു. അപ്പോ എല്ലാ അറിവുകളും ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ സർവ്വ അറിവുകളും പല പല പല ഉപാധികളെ ആശ്രയിച്ച് നമുക്കുണ്ടാകുന്നു. എന്നുവെച്ചാൽ ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് പൂർണമായ ഒരു അറിവുണ്ടാകുന്നില്ല. ഉപാധികളെ ആശ്രയിക്കുമ്പോൾ അതിന്റെ പരിമിതി വരും. ആ പരിമിതികളിലൂടെ നമുക്ക് അറിവുണ്ടാകത്തുള്ളൂ എന്തിനു, പ്രപഞ്ചത്തെ കുറിച്ച്. അതുപോലെ ഇവിടെ പറയുന്നു തുരിയം എന്ന് പറയുന്ന ഒരു തത്വത്തെ കുറിച്ച് പറയും. കാരണം ഇതെല്ലാം കണ്ണുകൊണ്ടറിഞ്ഞാലും ചെവി കൊണ്ടറിഞ്ഞാലും ഒക്കെ ഉപാധികളിലൂടെ എല്ലാം അവിടെ സംഭവിക്കുന്ന അറിവെന്ന് പറയുന്ന ഒരു കാര്യമാണ്. അറിവെന്ന് പറയുന്നത് നിരുബന്ധികമായി സ്ഥിതി ചെയ്യുന്ന അറിവിന് ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞു അവിടെ ഒരു ഉപാധി ആശ്രയിക്കുന്നു. അപ്പൊ തുര്യനെ അറിയുമ്പോഴും അവിടെ എന്ത് വേണം, അന്ധക്കരണം മനസ്സാകുന്ന ഒരു ഉപാധി ആശ്രയിക്കുന്നു. അപ്പോ ഉപാധി ആശ്രയിച്ചിട്ട് നമുക്കതിനെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമാകും. സ്വാഭാവികമാകുമ്പോൾ അത് പരമാർത്ഥമല്ല, നിരുപാധികമാണ് പരമാർത്ഥം. സത്യമല്ല എന്ന് വെച്ചാൽ അത് പരമാർത്ഥമല്ല, നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അത് അതെല്ലാം അറിവിൻ്റെയും കുഴപ്പം അതാണ്. നമ്മളീ ഒരുപാട് ഉപാധികളെ ആശ്രയിക്കുന്നതുകൊണ്ട് ഒരു അറിവും പൂർണ്ണമല്ല, അപൂർണമാണ് എല്ലാ അറിവും. പിന്നെ എല്ലാ അറിവുകളും എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ തുര്യനെ കുറിച്ചുള്ള അറിവും പരമാർത്ഥമല്ല. തുര്യം പരമാർത്ഥമാണ്, പക്ഷെ അതിന് അറിയുമ്പോൾ എന്തോരം നമ്മുടെ ഒരു ഉപാധിയെ സ്വീകരിക്കേണ്ടി വരുന്നു. ഇപ്പൊ മനുഷ്യന്റെ അറിവ് ഏത് എവിടെ ഏത് വിഷയത്തെ കുറിച്ച് തന്നെ കുറിച്ച് എന്താ ആയാലും ശരി, എവിടെ ആയാലും ശരി, അത് അറിവ് എപ്പോഴും പരിമിതമായി. കാരണം പരിമിതമായ ഉപാധികളെ ഇന്ദ്രിയങ്ങൾ തുടങ്ങി ഇനി ഇന്ദ്രിയങ്ങൾ ആശ്രയിക്കുന്ന മറ്റ് വസ്തുക്കളായാലും ശരി, അവിടെ എല്ലാം ഈ പരിമിതി വരും. ഇനി മനസ്സെന്ന് പറയുന്ന ഒരു പരിമിതിയാണ്. അപ്പോൾ അവസാനമായി ബ്രഹ്മത്തെ തുര്യനെ അറിയാൻ ഉപയോഗിക്കുന്ന പരിമിതമായ ഒരു വസ്തുവാണ് മനസ്സ്. അപ്പം അപരിമിതമാണ് തത്വം തുര്യൻ, അതിനെ പരിമിതമായി ഒന്ന് ഉപയോഗിച്ചറിയാൻ ശ്രമിക്കുന്നു. അപ്പം അതൊരു ഉപാധിയായി. അതുകൊണ്ട് നമ്മൾ അറിയുന്നത് പരമാർത്ഥത്തെ അല്ല, സ്വാഭാവികമായ ഒന്നിനെയാണ്. സ്വാഭാവികം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥം സത്യം എന്ന് പറയും. അതുകൊണ്ട് പരമാർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിന് വെളിപ്പെടുന്ന ഒന്ന് അല്ല. എന്നാൽ പരമാർത്ഥത്തെ അറിയാനും കഴിയും. അറിയുന്നില്ല എന്ന് പറയുന്നില്ല, പരമാർത്ഥം മനസ്സിന് വെളിപ്പെടുന്നതല്ല. പക്ഷെ പരമാർത്ഥത്തെ നമുക്ക് അറിയാൻ പറ്റും, പരമാർത്ഥം അല്ലാത്ത ഒന്നിനോട് ബന്ധപ്പെടുത്തി അറിയാൻ പറ്റും. അപ്പൊ അത് അതിന്റെ ഒരു പോരായ്മയാണ്. പരമാർത്ഥം അല്ലാത്ത മനസ്സ്, മനസ്സിനോട് ബന്ധപ്പെടുത്തി പരമാർത്ഥത്തെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അറിയുന്ന പരമാർത്ഥം അല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് സത്യം എന്ന് പറയുന്നത് എങ്ങനെ സ്വീകരിക്കുന്നു, നിരുപാധികമായി സ്വീകരിക്കുമ്പോ സത്യം ഒരിക്കലും ആർക്കും അതിന്റെ പൂർണ്ണരൂപത്തിൽ ഗ്രഹിക്കാൻ പറ്റില്ല. സത്യദർശി എന്നെല്ലാം പറയുമ്പോൾ എന്താണ്, സ്വാഭാവികമായ സത്യത്തെ അറിയുകയാണ്. അല്ലാതെ നിരുപാധികമായ സത്യത്തെ ആർക്കും അറിയാൻ പറ്റില്ല. മറ്റെല്ലാം തള്ളിക്കളഞ്ഞ് നേരി നേരി എന്ന് പറഞ്ഞ എല്ലാത്തിനും തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞാലും അറിയാൻ അവസാനം എന്തിനെ ആശ്രയിക്കേണ്ടി വരും, ഇതിനെ ആശ്രയിക്കേണ്ടി വരും. മനസ്സിനെ ആശ്രയിച്ച് പറ്റും. അപ്പോ മനസ്സിനെ ആശ്രയിക്കുമ്പോ അനന്യത്വയുക്തി അനുസരിച്ച് പ്രപഞ്ചമെല്ലാം എന്താണോ അതിൽ നിന്നും തത്വത്തിൽ നിന്നും അന്യമല്ല. ഇതെല്ലാം തത്വം തന്നെയാണ്, തത്വമല്ലാത്ത ഒന്നുമില്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോഴും എന്താണോ കാര്യകാരണ രൂപത്തിലാണ് നമുക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. ഇതിൽ പരമകാരണമായി തത്വത്തെ അറിയാൻ ശ്രമിക്കുന്നതാണ്. ഒടുവിൽ മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി ആശ്രയിച്ചതിനെ സ്വീകരിക്കേണ്ടി വരുമ്പം എന്തുവരുന്നു, നമ്മൾ ഗ്രഹിക്കുന്നത് അറിയുന്നത് കേവലമായ സത്യത്തെ അല്ല എന്നുള്ള. എന്നാൽ കേവലമായ ഒരു സത്യത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഇതാണ് അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അദ്വൈത തത്വത്തെയാണ് തുര്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അറിയുമ്പോൾ മനസ്സിലാക്കണം, എത്രയൊക്കെ സൂക്ഷ്മമായി കൊണ്ടറിഞ്ഞാലും മനസ്സിന്റെ ഒരു പരിമിതി കൊണ്ടേ അറിയാൻ പറ്റും. അപ്പോ ആ തത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ ഒരിക്കലും മനസ്സുകൊണ്ടറിയാൻ പറ്റില്ല. മനസ്സിനോടുകൂടി ചേർത്തേ അതറിയാൻ പറ്റും. ഇപ്പൊ മനുഷ്യന്റെ എല്ലാ വ്യവഹാരങ്ങളും സ്വാഭാവികമാണ്, ഈ അറിയുന്ന മാത്രമല്ല. എല്ലാ വ്യവഹാരങ്ങളിലും ഈ അപൂർണതയുണ്ട്. ഒന്നും നമുക്ക് പൂർണമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപാധികളോടുകൂടിയ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അറിവ് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ശബ്ദത്തെ ആശ്രയിക്കുന്നു, ശ്രവണേന്ദ്രിയത്തെ ആശ്രയിക്കുന്നു, മനസ്സിനെ ആശ്രയിക്കുന്നു അറിവുണ്ടാകുന്നതിന് വേണ്ടി. ചക്ഷുരേന്ദ്രിയത്തെ ആശ്രയിക്കുന്നു, മറ്റേന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ ആശ്രയിച്ച് അറിവുണ്ടാകുമ്പോൾ എന്തുവരും, ഇത്ര ഉപാധികളെ ആശ്രയിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അറിവ് ഈ ഉപാധികളുടെ ഗുണദോഷങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഒരേ വസ്തുവിനെ തന്നെ രണ്ടുപേരുമാണ്, കണ്ണിന് കൂടുതൽ തെളിച്ചമുള്ളവൻ, കൂടുതൽ പ്രകാശം ഉള്ളിടത്ത് വസ്തു കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ അയാളുടെ അനുഭവം വേറെ ആയിരിക്കും. വസ്തു ദൂരെയാണെങ്കിൽ ഉള്ള അനുഭവം അടുത്തുള്ളപ്പോഴുള്ള അനുഭവം. ഇങ്ങനെ ഇതെല്ലാം ഉപാധികളാണ്. ഏതറിവുണ്ടായാലും ശരി, ഭൗതികമായോ ആത്മീയമായോ മനുഷ്യന്റെ അറിവ് അപൂർണം. അങ്ങനെ ഉണ്ടാകത്ത കൊണ്ടാണ് ഒരേ വിഷയത്തെ സംബന്ധിച്ച് പലർക്കും വ്യത്യസ്തമായ അറിവുണ്ടാകും. അപ്പോൾ ബ്രഹ്മത്തെ സംബന്ധിച്ച്, ഈ പറയുന്ന തത്വത്തെ സംബന്ധിച്ച് ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യാസമായിരിക്കുന്ന എന്തുകൊണ്ട് അവരുടെ മനസ്സ് വച്ച് ഗ്രഹിക്കാൻ പറ്റുന്നത് വരെ ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ അത് അവിഷയമാണ്. വിഷയമല്ലാത്ത ഒന്നിന് അറിയുമ്പോൾ അതിനെ വിഷയമാക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്? മനസ്സ്. അപ്പൊ സ്വാഭാവികമായി ഇപ്പൊ അറിയുന്നത് സത്യമല്ല എന്ന് ചുരുക്കം അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞാലും എന്താണ്, സ്വാഭാവികമായ സത്യത്തെയാണ് അറിയുന്നത്. സത്യം തന്നെ, പക്ഷെ നിരുപാധികമായ സത്യത്തെ അല്ല അറിയുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ അറിയുന്നിടത്തോളം കാലം അങ്ങനെ അറിയാൻ പറ്റും. പരമാർത്ഥ സത്യത്തെ ഒരിക്കലും അറിയാൻ പറ്റില്ല. എന്നാ പരമാർത്ഥ സത്യത്തിലാണ് ഈ അറിവെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു തരത്തിൽ അനുവചനീയം എന്നെല്ലാം പറയും. തത്വത്തിലാണ് എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പരമാവധി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി അറിയാം, പക്ഷെ അങ്ങനെ അറിയുമ്പോഴും എന്തുവരുന്നു, അത് പരിമിതമായി പോകുന്നു. അതിനുള്ള യുക്തിയാണ് അടുത്ത് പറയുന്നത്. നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ് എത്ര ഭാനം അടുത്തത് തത്ര ഭാസ്യം ഭാനം എത്ര തത്ര ഭാസ്യം അന്യേനാവി വ്യതിരേകേണ ബോധ്യത. എന്റെ അന്യൻ നേരത്തെ പറഞ്ഞാണ് അങ്ങനെയാണ് എത്ര ഭാനം ഭവതി ക്രിയയുടെ ചേർത്തോ തത്ര എത്ര ഭാനം ഭവതി തത്ര തത്ര ഭാസ്യം ഭവതി. പിന്നെ എത്ര ഭാനം ന ഭവതി തത്ര ഭാസ്യം ന ഭവതി. അത് ഭാനം എന്ന് പറഞ്ഞാൽ അറിവ്, ഭാസ്യം എന്ന് പറഞ്ഞാൽ അറിവിന്റെ വിഷയം. അത്രയും മനസ്സിലാക്കിയാൽ പിന്നെ അതിനകത്ത് വേറെ മനസ്സിലാക്കാവുന്നു. ഇത് പറയുന്ന ഏതെങ്കിലും ഒന്നിനെ അറിയുന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്, ഒരു വിഷയത്തെ അറിയുന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകം ഇതുവരെ പറഞ്ഞു വന്ന അനുസരിച്ചിട്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം തുര്യം എല്ലായിടത്തും ഒരു വിഷയത്തെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് പറയുകയാണ്. എല്ലാ സ്ഥലത്തും നിരുപാധികമായ അറിവിനെ കുറിച്ചല്ല. ഈ അറിവെന്ന് പറയുന്ന ശബ്ദം ആശയക്കുഴപ്പം ഉണ്ടാകും. ചിലടത്ത് അറിവെന്ന് പറഞ്ഞാൽ നിരുപാധിക അറിവായിരിക്കും, ചിലടത്ത് സ്വാഭാവികമായ അറിവ്. ഇവിടെ ഈ പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ കാരണ തുര്യങ്ങളിൽ എല്ലായിടത്തും ഉള്ള സ്വാഭാവികമായ അറിവിനെ കുറിച്ചാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഭാനം അറിവ് എന്ന് പറയുന്നത് അത് സ്വാഭാവികം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാനം എന്നുള്ള ശബ്ദം കൂടെ പ്രയോഗിച്ചത്. എന്ന് വിചാരിച്ച് നിരുപാധികമായ അറിവ് എന്ന് പറയുമ്പോൾ നിരുപാധികവും സ്വാഭാവികവും നടത്തും വരുമ്പോൾ ഭാനവും ഉപയോഗിച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതിനൊന്ന് വേർതിരിക്കാൻ വേണ്ടി. ഭാനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ അറിവാണ്, അത് സ്ഥൂല സൂക്ഷ്മം കാരണം തുല്യം ഏത് തരത്തിൽ പോയാലും ശരി. അങ്ങനെ സ്വാഭാവികമായ അറിവുള്ളിടത്ത് അറിവിന്റെ വിഷയവും ഉണ്ടായി. ഈ അറിവിന്റെ വിഷയം എന്ന് പറയുമ്പോൾ അവിടെ എന്തു വരുന്നു? അത് സ്വാഭാവികമാവും. വിഷയത്വേന സ്വാഭാവികമാവും, വിഷയം എന്നുള്ളതാണ് ഇത് സ്വാഭാവികം. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു വസ്തുവിനെ അറിയുന്നിടത്ത് ആ അറിവെന്ന് പറയുന്നത് സ്വാഭാവികമാണ്, അറിയുന്ന വിഷയം എന്തായി? സ്വാഭാവികമാണ്. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് അറിവ് സ്വാഭാവികം എന്ന് കാണിക്കാനാണ് ഭാനശബ്ദം ഉപയോഗിച്ചത്. ഇതുവരെ പറഞ്ഞു നമുക്കത് മനസ്സിലാവും. ആ ഭാനം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിലുണ്ടാകുന്ന അറിവാണ്. ഇനി ഭാസ്യം എന്ന് പറഞ്ഞാൽ അറിവിന്റെ വിഷയം. ഭാസ്യം എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചതിന് വേണ്ടിയിട്ട് അതും സ്വാഭാവികമാണ്. അപ്പം ഭാനമേകം ഹി നിരുപാധികം സ്വാഭാവികം എന്ന് പറയുമ്പം അവിടെ നിരുപാധികമായ അറിവിനെ കുറിച്ചല്ല പറയുന്നത്, സ്വാഭാവികമെന്നും മനസ്സിലാക്കാൻ തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഭാനമെന്നും ഭാസ്യമെന്നും രണ്ടും ഉപയോഗിച്ചത്. അത് സ്വാഭാവികം എന്ന് പറയുന്നോണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താണോ ഇത് പരമാർത്ഥം അല്ല. ഭാനം എന്നുള്ളതിനൊക്കെയോ ഭാസ്യം എന്നുള്ളതിനൊക്കെയോ പരമാർത്ഥമല്ല. പിന്നെ ഇതിനെയും പരമാർത്ഥം എന്ന് പറയാം, സർവത്തിനെയും പരമാർത്ഥം എന്ന് പറയുമ്പോൾ അതെങ്ങനെ? ഇതിനെ പരമാർത്ഥം എന്നിങ്ങനെ പറയും. നിരുപാധികമായിരിക്കുന്ന തത്വത്തിൽ നിന്ന് ഇതൊന്നും അന്യമല്ല. അനന്യത്വയുക്തി എന്ന് പറയുന്നതാണ്. അനന്യത്വയുക്തി അനുസരിച്ച് എല്ലാം പരമാർത്ഥമാണ്. ഇത് എന്താണ് അദ്വൈതത്തിന്റെ നിലപാട്? അതാണ് സർവത്തെയും പരമാർത്ഥം എന്ന് പറയാം. എന്താണോ നിരുപാധികമായ തത്വത്തിൽ നിന്നൊന്നും തന്നെ അന്യം അല്ല, അതാണ് സകലതും ഉള്ളത് തന്നെ എന്ന് പറയുന്ന യുക്തി അതാണ്. ഇത് ഗുരു കണ്ടുപിടിച്ച പ്രത്യേക സാധനമൊന്നുമല്ല, അദ്വൈതത്തിന്റെ സിദ്ധാന്തം തന്നെ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യോഗ വാസിഷ്ഠത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പുതിയൊരു സിദ്ധാന്തമൊന്നും ഗുരു അവതരിപ്പിച്ചതൊന്നുമില്ല. വാസിഷ്ഠത്തിന്റെ ഒരു രീതി അനുസരിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഗുരുവിന്റെ ഒരു പ്രത്യേക ശൈലിയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നുണ്ട്. ആ ശൈലി ഗുരുവിന്റെ സ്വന്തമാണ്, പ്രതിപാദന രീതി ഗുരുവിന്റെ സ്വന്തമാണ്. എന്റെ തത്വത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അവിടെ പറഞ്ഞ തന്നെയാണ്. ഈ ഒരു വിഷയം അദ്വൈതം എന്ന് പറയുമ്പോൾ വരുമ്പോൾ അത് തന്നെയാണ്. കാരണം ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് വളരെ വളരെ കാലം നൂറ്റാണ്ടുകൾ ചിന്തിച്ച ഒരു കാര്യമാണ്. ഓരോരുത്തരും അവരവരുടെ ശൈലി, അതിനാണ് നമ്മൾ പ്രക്രിയ എന്ന് പറയുന്നത്. അവരവരുടെ പ്രക്രിയ അനുസരിച്ച് അവരവരുടെ ചിന്താ രീതിക്കനുസരിച്ച് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഭാനമൊന്നും ജ്ഞാനമൊന്നും അങ്ങനെ ഓരോരോ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ്. തത്വത്തിൽ നോക്കിയാൽ അത് തന്നെ വ്യത്യാസം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഗുരുവിന്റെ ശൈലി. ഒരാൾ പറയുമ്പോൾ വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എന്താണ് സ്വാഭാവികമായ കാര്യമാണ്. ഭാനമെന്ന് പറഞ്ഞാലും ഭാസ്യമെന്ന് പറഞ്ഞാലും അത് സത്യമല്ല എന്നുള്ളതാണ്. അല്ലാതെ തുര്യൻ സത്യമാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു, ഗുരു പറഞ്ഞു തുര്യൻ അസത്യമാണെന്ന് പറഞ്ഞു. ഇതാണ് ഗുരുവിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് ഈ മതപ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ ആൾക്കാർ തട്ടിവിടുന്നു. യാതൊരു കഥയുമില്ല, അറിവില്ലാത്തോണ്ട് പറയുന്നു. ഗുരുവിന്റെ ശിഷ്യന്മാരെന്നൊക്കെ അവകാശപ്പെട്ട് പദവിയിലൊക്കെ പ്രസംഗിച്ചു. ഇതിന്റെ ഈ അദ്വൈതത്തിന്റെ ആ പരമ്പരയെ കുറിച്ച് അറിവില്ലാത്തോണ്ടാണ് അത് പറയുന്നത്. എന്തൊരു പുതിയ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു.